75 ദശകം. കാലത്തേറ്റം ഭയപ്പെട്ടൊരു നരപതിയാൽ മല്ലദൂര്യം മുഴങ്ങി. മഞ്ചത്തിൽ കയറി രാജാക്കളും ഉടനൊരു നൽസൗധമേറി. സുനന്ദൻ കോയിക്കൽ തന്നെ കംസൻ സഹബലൻ അവിടുന്നേറിടം ഭംഗിയോടെ രംഗദ്വാരത്തിലെത്തി. കുപിത കുവലയാപീഠനാഗം തടഞ്ഞു. പാപീ നീ പോകദൂരെ തവ മൊഴി അരിശങ്കൂട്ടി. പാപ്പാന്നു വേഗം പാജ്ഞത്തി ദന്തിക്കൊല്ലാൻ. കമലകരതലം കൊണ്ടു തല്ലുന്നതല്ലാൽ ഗോപസ്ത്രീ തൻ്റെ വക്ഷോരുക കലശമതിന്മട്ടിടും മസ്തകം തെല്ലാപത്തിൽപ്പെട്ടു. കാലിൻ മറവിലൊളിവിലായിരുന്നു വന്നാൻ പതുക്കെ. കിട്ടാറില്ല മുനിക്കും ഗജമതിനു പിടിപ്പെട്ടിടാ. തോടി മാറി കുത്തുമ്പോൾ നീ ഉരുണ്ടാൻ ധവളമതിനിഴങ്കൊമ്പ് മണ്ണിൽ തറച്ചു. വേരോടെ നീ പറിച്ചാൻ ദ്രുതമതിനു ചുവട്ടിങ്കലുള്ളൊരു മുത്താൽ ഹാരം രാധയ്ക്കു തീർപ്പാൻ. മുഴിയുടെ ഭഗവാനേകി തോഴൻ്റെ കയ്യിൽ ദന്തം തോളിൽ ധരിച്ച ഹലധരനൊടുമൊത്തങ്ങു രംഗത്തിലെത്തി. കാൺകെ ചൊന്നാർജനൗഖം പലവുരു പലതും നിന്റെ കീർത്തി പ്രചാരം. ധന്യൻ നന്ദാഖ്യനല്ല പശുപയുപതിമാരല്ല സാക്ഷാൽ യശോദാമാതാവല്ല അക്ഷിയാലിപ്പുരുഷന നുകരാൻ പറ്റിയോർ നമ്മളത്രേ. സമ്പൂർണ്ണ ബ്രഹ്മമായി നീ പശുപരുടെ ഇടയ്ക്കെങ്ങുവാണു മഹാത്മൻ. സത്യം ലോകം ഗ്രഹിച്ചില്ലിതുവരെയുമഹോ കണ്ടിതാദ്യം ഭവാനേ. പുണ്യത്തിൻ കാലമാകെ ജനതതി പരികീർത്തിച്ചു ലീലാവതാരം പാപപ്പാഴ്ചേറുവിട്ടോർ പരമസുഖമിയെന്നങ്ങു പാടി സ്തുതിച്ചാർ. നിന്നെ ചാണൂരമല്ല പ്രഭു ബലനയഹോ മുഷ്ടികൻ മുഷ്ടിവീരൻ മല്ലിന്നായേറ്റണഞ്ഞു. ചടചട കഠിനം തല്ലുമല്ലാഹവത്തിൽ ചാടി മേലോട്ടു താഴോട്ടവിടെ അഭിമുഖം നിന്നുവെന്നാൻ ഭവാന്മാർ. ചാണൂരൻ ചാവതിൻ മുമ്പ് ഉരുപടി പിടിയിൽ പെട്ടു സമ്മുക്തനായാൻ. കഷ്ടം കാ കോമളന്മാർ പെരിയൊരരികളീമല്ലരോ കല്ലുപോലാം കാണേണ്ട പോകവേഗം ബഹുജനമരുളി ചെയ്തു പിന്മാറിടുമ്പോൾ. ചാണൂരൻ ചത്തു വീണാൻ തവ കരകമലം കൊണ്ടു രാമൻ്റെ കയ്യാൽ പെട്ടല്ലോ മുഷ്ടികന്നും മൃതി അകലയുടൻ പാഞ്ഞു യോദ്ധാക്കളെല്ലാം. ദുഷ്ടൻ കംസൻ നിറുത്തിച്ചിതു പടഹരവും താതമാതാക്കളെ കൊന്നിഷ്ടം പോലാട്ടിയോടിപ്പതിനു മുതിരവേ കോപമേറി കുതിച്ചാൻ. പക്ഷീന്ദ്രൻ പർവ്വതത്തെപ്പടി മുകളിലണഞ്ഞേറ്റു വാൾ വീശി നിൽക്കും. ദുഷ്ടൻ തന്നെ പിടിപ്പാൻ വിരുദ് പലവിധം കാട്ടി വീര്യത്തോടൊപ്പം. ബന്ധം സന്ധിക്കകന്ന ഭുവനപതി പതിച്ച് അല്ലിമാറിൽ കരേറിച്ച മേനീ ലാലസിക്ക് കുസുമമഴ പൊഴിച്ചല്ലിവാനോർഭവാങ്കൽ. എന്തോ തേണ്ടതീ ഞാൻ സതതമുരുഭയം പൂണ്ടു നിന്നെ സ്മരിച്ചോൻ. നിന്നോടൊന്നായി അമർന്നാൻ തവ രിപു ഒരു ജന്മത്തിലീ കാലനേമീ. കംസഭ്രാതാക്കളെട്ടും മൃതർ ജനനിയെയും താതനെയും വണങ്ങി. രാജാവായ ഉഗ്രസേനൻ സകലമരുളി നീ യാദവന്മാർക്കഭീഷ്ടം. ഭക്തോത്തം സന്മാൻ ഉദ്ധവൻ അമരഗുരു പ്രീതി നീതിക്കധീനൻ ചേർന്നാൻ നിന്നോടിണങ്ങി ഗുരുഭവനപുരാധീശ മാറട്ട രോഗം.